ഇഞ്ഞ് ബന്ധനെ കഴിഞ്ഞു കുരുഞ്ഞ് ആ ഇഞ്ഞ് ബന്ധനയിൽ ലുങ്ങിന്റെ കണ്ടുപിടിച്ചല്ലേ കണ്ടുപിടിച്ചു ഇവിടെ ചെല്ലു കണ്ടുപിടിച്ചു എന്താ സംഭവിച്ചത് ആ എന്തുകൊണ്ട് അസിദ്ധം പൂർവ്വത്ര അസിദ്ധമായിരുന്നു വിഷയം ആ സൂത്രങ്ങളുടെ മിക്കവാറും ഇങ്ങനെയുള്ള വരുന്നിടത്തെല്ലാം പൂർവ്വത്ര അസിദ്ധമായിരിക്കും പ്രസോദങ്കാത് വരാത്തത് ആ സൂത്രം അസിദ്ധമായി ഗുണത്തിന് അപ്പൊ ഗുണം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹർസവിന്റെ കാര്യം വളരെ സിമ്പിളാണ് പൂർവ്വത്ര അസിദ്ധം സൂത്രത്തിന്റെ നമ്പർ എന്തായാലും ഓർത്തു വയ്ക്കാൻ പറ്റില്ല വേണമെന്നുണ്ടെങ്കിൽ അത് അഷ്ടാധ്യായക്രമത്തിൽ പഠിക്കും അതിന് ചിലർ ചെയ്യുന്നത് ത്രിപാദിയിലെ സൂത്രങ്ങളെല്ലാം പഠിച്ചു വയ്ക്കും അഷ്ടാധ്യായക്രമത്തിൽ അങ്ങനെ വന്നാലേ ഇതൊക്കെ ഓർമ്മിക്കാൻ പറ്റും ഇതൊക്കെ ഓർക്കാൻ പ്രയാസമാണ് ത്രിപാദി മാത്രം പഠിച്ചു വയ്ക്കുക അപ്പോൾ ബാക്കിയുള്ളത് സദാ സപ്താധ്യായാണല്ലോ അപ്പോൾ അതിൻ്റെ ക്രമവും കിട്ടും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നവിനും പൂർവ്വത്ര അസിദ്ധം ആണെന്ന് സൂത്രം മനഃപ്പാഠം ചെയ്യാത്തവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പുസ്തകം നോക്കി പറയാൻ പറ്റും അയോഷ്ട അവിടെ ഗുണം വന്ന് യോ ഒന്നായി അത് ഗുണം പ്രസാദങ്ക ത്രിപാദിയുടെ സൂത്രം വേറെ ഏതെങ്കിലും സ്ഥലം പറഞ്ഞാൽ മതി അവിടെ നോക്കാം എല്ലായിടവും എന്ന് പറയുന്നതില്ല പ്രശ്നം ഏത് സ്ഥലത്ത് അത് തന്നെ ഏതെന്ന് പറയണം അത് തന്നെ ഒരു ഉദാഹരണം പറയണം ഏതാ സ്ഥലം അവിടെ നോക്കാം നോക്കാം എങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞാൽ നോക്കാം അവിടെ എന്താ പ്രവർത്തിച്ചതെന്ന് അങ്ങനെ ബ്രിഞ്ഞ് അവിടെ ആകുമ്പോൾ ഹൃദന്തമാണ് ഇവിടെ ഉകാരാന്തമാണ് ബ്രിഞ്ഞാണെങ്കിൽ എന്തുവരും ഉസ്ച കിത്തും വരും അവന് ഗുണം വരത്തില്ല ഹർസവങ്ക അത് വരുന്നതിന് തടസ്സമില്ല ഇവിടെ അങ്ങനെയല്ല സഭാ സപ്താധ്യായ സൂത്രമാണ് ഗുണം അത് വരുന്നു ഗുണം വന്നു കഴിഞ്ഞാൽ ഹ്രസ്വമില്ല ഹ്രസ്വതങ്ക അത് വരുന്നില്ല സംഗതി നിസ്സാരമാണ് പൂർവ്വത്ര അസിദ്ധം എന്നുള്ള ഓർത്തിരുന്നാൽ ഇല്ലെങ്കിൽ പ്രയാസം അടുത്തു വരുന്ന ഏതാണ് കുനൂഞ്ഞ ശബ്ദേ അത് പരസ്യവും ആത്മനിയതവും വിശേഷിച്ചൊന്നുമില്ല അതുകൊണ്ട് പറയാം എങ്ങനെ വിശേഷിച്ചൊന്നുമില്ല ഇഹല്യഖുഹോ സ്നാഭ്യസ്തുരാത പിന്നെ നോക്കേണ്ടത് ഉത്തമഷ ദിവന ഭവനങ്ങളിൽ എന്താണ് ശ്നു വരുന്ന പക്ഷത്ത് എങ്ങനെ വരുന്നു ആ ശ്നുവില്ല അപ്പൊ പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല ശ്നു വരുന്നില്ല അപ്പൊ പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല ആത്മനിയമം നോക്കിയാൽ മതി കുനു നീതേ കുനൂനാതേ കുനൂനതേ കുനു പറയുമ്പോ എല്ലാ അക്ഷരവും പറഞ്ഞാൽ കൊള്ളാം കൂന് കൂനെന്നാ പലരും പറയുന്നു കൂനല്ല ഇത് കൂനി വഹേ കൂനി വഹേ കുനോ ആണ് കുനോ ലിട്ടിൽ വരുമ്പോ ആ ചു ചുക്കുനു വൃത്തി വരുമ്പം ചുക്കനാവ ചുക്കുനു അത് ചുക്കുനു ഇവിടെ ഊകാരാന്തമാണെങ്കിലും അത് ഒന്നുകിൽ ഗുണം വരും അല്ലെങ്കിൽ ഊങ്ങ് വരും. പിന്നെ അതിൻ്റെ ഹ്രസ്വമായാലും ദീർഘമായാലും വ്യത്യാസമില്ല. ആത്മനിയമത്തിൽ ചുക്കുനു വിദ്വേ ചുക്കുനു വിഡ്വേ ചുക്കുനുവേ ചുക്കുനു വിവഹേ ചുക്കുനു വി മഹേ ഗുണം വിട്ട് കിണവിത ആത്മനിവദം കുനൂനീഷ്വ കുനൂനീധ്വം കുനൂനൈ പറയുന്ന വ്യക്തമായി പറയണം. തെറ്റുമെന്ന് വിചാരിച്ച് കുനൂനാവഹൈ കുനൂനാമഹൈ അങ്ങനെ വരുമ്പം അക്കുനൂനാത് മനസ്സിൽ രൂപസിദ്ധിക്കുന്ന കണ്ടു പറയണം. പുസ്തകത്തിൽ നോക്കി പറയുന്നവർ മനസ്സിൽ പറഞ്ഞാൽ മതി. തെറ്റാണെങ്കിൽ പറയണം പുസ്തകം കയ്യിൽ നോക്കുന്നവർ ചിലപ്പോൾ തെറ്റിപ്പോവും. അക്നൂനാത് അക്നൂനൻ അക്നൂനി ദാഹ എന്നാണ് ആ പരസ്യമാണ്. ആത്മനിയോഗത്തിൽ കറക്റ്റ് വിധിലെങ്കിൽ കുനു കുനു ആശയം അല്ലെങ്കിൽ ആത്മനിയോഗം ഗുണം വരും അവ വരും ഇട്ട് വരും കിണവിശിഷ്ട ഇതങ്ങ് പരസ്യവിധത്തിൽ ഇവിടെ ഇട്ടുള്ളതുകൊണ്ട് സൂത്രം വരും കുനുവിന് സ്ഥിതിവൃത്തി പരസ്യം അഗ്നാവിഷ്ഠം ആത്മനിയോഗത്തിൽ എന്ത് വരും? ശുചിവൃത്തി വരുമോ? ഇല്ല, അത് പരശുദ്ധത്തിൽ വരത്തില്ല. പിന്നെ കൂടെ എന്ത് വരും? ഗുണം വരും. അപ്പൊ ആ കിനോ ഇവിടെ സ്വിച്ചിനിട്ട് വന്നു. അപ്പൊ എന്ത് വരുന്നു? അക്കനവിഷ്ഠ, അക്കനവിഷാദം, അക്കനവി ധ്വം ധ്വം, അക്കനവിഷി ആത്മനിയോഗത്തിൽ പിന്നെ അടുത്തത് ദ്രൂഞ്ഞഹിംസായ ഇതുപോലെ തന്നെ പറഞ്ഞ ദ്രോണീയാതാണ്. ദ്രോണീയത്തെ നെട്ട് ദുദ്രു ദുദ്രാവ ദുദ്രവിധ സേട്ടോ അനട്ടോ അഭിനവത്തിൽ ദുദ്രുവേ ദുദ്രുവിദ്വേ ദുദ്രുവിഡ്യേ രണ്ട് രൂപം. അടുത്ത ലുട്ട് ദ്രുണൈ അദ്രുണാം പൂർവരൂപം ആവരും. അദ്രുണാം ഇത് തെറ്റ് കണ്ടുപിടിക്കാനാണ് എളുപ്പം. പറഞ്ഞാൽ തെറ്റും, മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് തെറ്റെളുപ്പം കണ്ടുപിടിക്കാം. അങ്ങനെ ധ്രു ഏത് എല്ലായിടത്തും ഇല്ല ഇല്ല അതെന്ത് വരുന്നു? ശിത്തുകളിലെല്ലാം ദീർഘം വരും. ധ്രു എല്ലായിടത്തും ധ്രു അല്ല ധ്രു. അടുത്തേത് വിതിലിംഗി ധ്രു ദീർഘം വേണം. ധ്രു ദ്രോണീ വഹി ദ്രോണീ വഹി അല്ല ദ്രോണീ പോയി ദ്രോണീവ ദ്രോണീ ഇനി ആത്മനിപദം ധ്രുണിയാവ ധ്രുണി ധ്രുണിയുമായി ലിംഗിന് വരുമ്പോ ഓ ആശയല്ലെങ്കിൽ ധ്രൂയാ ദീർഘം ലൊങ് സിജുവൃത്തി പരസ്മതേഷു അദ്രാവീത് അദ്രാവീത് ആത്മനിയോഗത്തിൽ ഗുണം അദ്ര വിഷ്ഠ രണ്ട് രൂപ അടുത്ത് വരുന്ന പൂഞ്ഞ് പവനെ പ്വാദീന ഹ്രസ്വ പൂഞ്ഞ് ലോഞ്ഞ് സ്രഞ്ഞ് കൃഞ്ഞ് വൃഞ്ഞ് ധൂഞ്ഞ് ശൃ പൃ വൃ ഭൃ മൃ ധൃ ജൃ ജൃ ധൃ നൃ കൃ ഋ ഗൃ ജ്യാരീലി വ്ളി പ്ലീനാം ചതുർവിംശതേ ശ്രുതി ഹ്രസ്വഹ ഇരുപത്തിനാല് ധാതുക്കളാണ് പുവാദി അതിനെല്ലാം ശിത്തിൽ ഹ്രസ്വം വരും എന്നാലും ഇവിടെ ആറ് ധാതുയുള്ളൂ നമ്മുടെ ഭാഗ്യത്തിന് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ശിത്തുകളിലെല്ലാം ഹ്രസ്വം വരും ഇപ്പോൾ പൂഞ്ഞ് ശിത്ത് വന്നപ്പോൾ ഹ്രസ്വം വന്നിട്ട് അങ്ങനെ വരുന്നു പുനാദി അങ്ങനെ വരുന്നു പുനാദി ആത്മനിവദം പരസ്യവിധമല്ലേ ആ ശരി പുനത്തെ ആ പൂ ആണ് എന്തുവരും ദത്വം വരുന്നു പൂ പൂ നല്ല വരുമ്പം പുപ്പാവ പുപ്പുവതുഹു പുപ്പുഹു സേട്ടു ധാതുവാണ് പുപവിധ പുപ്പുവതു പുപ്പുവ പുപ്പാവ പുപ്പവ പുപ്പുവിവ ആത്മനിവദം പുപ്പുവേ ധാരാളം ഉപയോഗിക്കുന്ന ധാതുവാണ് പൂഞ്ഞ് പവനെ പലയിടത്തും വരും ശ്ലോകങ്ങളിലൊക്കെ ധാരാളം വരും പുനാദു നഹ ആത്മനിയോഗത്തിൽ പുനീതം ലങ്ങില് അപുനാവ എന്നോ അപ്പുനീവ ആത്മനിയമത്തിൽ അപ്പുനീതമ്മ അപ്പുനീത അപ്പുനത പിന്നില്ലെങ്കില് അശ്വല്ലിംഗ് അല്ല അതിന്റെ തന്നെ അങ്ങനെ പുനീത ലിംഗിലെ പരസ്യത്തില് ഗുണം വരുമോ? ആ അപ്പൊ പവിശേഷ്ട ലിംഗില് അപ്പൂ ഏത് സൂത്രം വരുന്നു? സുചിവൃത്തി അപാവീത് അപാവിഷ്ട അഭിനയത്തിലെ സൂത്രം വരുന്നു ഗുണം അപവിഷ്ഠ അപവിദ്വം അപവിഡ്വം അടുത്ത് പൂഞ്ഞ് പവനെ ഇവിടെയാണെങ്കിൽ എങ്ങനെ വരാം? പൂയേ വഹി പൂയേ അത് വരാം. അടുത്ത് വരുന്ന ഏതാണ്? ധ്രുവിധാരണ എന്ന് പറയുന്ന ഒരു ധാതു ഉണ്ട്, അത് ശരിയല്ല. അങ്ങനെ ഒരു ധാതു ഇല്ല, തെറ്റായ പാഠമാണ്. സിദ്ധാന്തവതിയിൽ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്, പക്ഷെ ധാതു പാഠത്തിൽ അങ്ങനെ ഒരു ധാതു ഇല്ല. അങ്ങനെ അങ്ങനെ പോതിയിലുണ്ടോ? ഉണ്ടോ? ധ്രുവിധാരണ ഉണ്ടോ പോതിയിൽ? ഇവിടെ ഇപ്പോ എഴുതിയിരിക്കുന്ന ധ്രുവ എന്നല്ലേ, അങ്ങനെ ഒന്നുണ്ടോ? ഉണ്ടോ? എങ്ങനെ അത് വേറെ. ഇവിടെ പൂഞ്ഞു കഴിഞ്ഞ് വരേണ്ടതാണ് ലൂഞ്ഞ് ഛേദന ക്രമത്തിന്. അത് കഴിഞ്ഞ് വരുന്നത് സ്ത്രീ അച്ഛാദന, അതുണ്ട്. പിന്നെ വരുന്നത് ക്രയഞ്ഞ് ഹിംസായ അതുണ്ട്, പിന്നെ ബ്രീഞ്ഞ് വരണം, ഇത്രയും ധാതുക്കളെ ഉള്ളൂ, മറ്റത് ഈ കൂട്ടത്തിൽ വരുന്നതല്ല. അത് ഈ കൂട്ടത്തിലുള്ളതല്ല, ആറ് ധാതുക്കളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അടുത്ത് വരുന്ന ലൂഞ്ഞ് ഛേദന, ചില പുസ്തകങ്ങളിൽ ഇത് കൊടുത്തിരിക്കുന്നത് ക്രൂഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കൊടുത്തിരിക്കുന്നത് ധ്രുവിധാരണയെന്ന്. അത് ശരിയല്ല, ചില പുസ്തകങ്ങളിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും കയ്യിരിക്കുന്നത് ഗീതാ പ്രസ് അല്ലേ? എന്നേ മലയാളം പുസ്തകത്തിൽ എങ്ങനെയാണ്? അവിടെ ഇരിപ്പുണ്ട്. ഏത്? അതിന് മുമ്പ് കൊടുത്തിട്ടുണ്ടോ? ധ്രുവിഞ്ഞ് ഹിംസായം അവിടെ ഉണ്ടോ? ധ്രുവ് അത് തന്നെ അവിടെ ധ്രുവ് കൊടുത്തിട്ടുണ്ടോ? എന്ന് പോവാദീന ഹ്രസ്വയ്ക്ക് മുമ്പിൽ ധ്രുവ് കൊടുത്തിട്ടുണ്ടോ? ധ്രുവിഞ്ഞ് ഹിംസായം കഴിഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ? അതിന് മുമ്പ് അതിനടുത്ത് ധ്രുവ വിധാരണ കൊടുത്തിട്ടുണ്ടോ? ധ്രുവ വിധാരണ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതിന് പൂഞ്ഞ് പവനയ്ക്ക് മുമ്പ് എവിടെയെങ്കിലും ഉണ്ടോ? അതിനകത്തുണ്ടല്ലോ. പൂഞ്ഞ് കഴിഞ്ഞ പിന്നെ അതിലേതാ കൊടുത്തിരിക്കുന്നു? ലൂഞ്ഞ്. ആ ധ്രുവിധാരണ ഹ്രസ്വം. അങ്ങനെ ചില പുസ്തകങ്ങളിൽ ധ്രുവിഞ്ഞ് ഹിംസായ അതിന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നാ ഞാൻ ചോദിച്ചു. യുഞ്ഞ് ബന്ധനെ കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടോ ധ്രുവിധാരണ? യുഞ്ഞ് ബന്ധനെ കഴിഞ്ഞ് ചില പുസ്തകങ്ങൾ അതിലുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, ചില പുസ്തകങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ അത് ശരി. അപ്പൊ അതിലില്ല, ചില പുസ്തകങ്ങൾ അങ്ങനെ, ചിലതിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഏത്? ധ്രുവിധാരണ എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിരിക്കും പോലെ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടായാലും തെറ്റാണ്. പൂഞ്ഞു കഴിഞ്ഞ് പിന്നെ വരുന്ന ലൂഞ്ഞാണ്. ഇവിടെ വരാൻ പാടില്ല. അപ്പൊ എങ്ങനെ വരുന്നു? പൂഞ്ഞു കഴിഞ്ഞ ലൂഞ്ഞ്, അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞാ മതി. ഹ്രസ്വമാണ് പോദീന ഹ്രസ്വ ലുനീതെ അടുത്ത് അടുത്ത് ലുനീതാ സ്ത്രീജ്ഞാച്ഛാദനെ അതും ഇവിടെ ഹ്രസ്വമാണ് കൊടുത്തിരിക്കുന്നത്, ദീർഘമാണ്. ഹ്രസ്വം വരും പാദിനാം ഹ്രസ്വ വസ്ത്രണാദിണത്വം വരുന്നു എന്നുള്ള വ്യത്യാസം. തൃണാദി എങ്ങനെ എങ്ങനെ ഒരുക്കിവിടെ വരുമ്പോ എന്താണോ ശർപൂർവാഖേഹ, പിന്നെന്ത് വരുന്നു? ഋച്ഛതി ഋതുതാം പ്രകാരം ഗുണം വന്നു, രവരം വന്നു, അതവുതായ വൃത്തി വന്നു. എല്ലായിടത്തും ഋച്ഛത്തി ഋതാം പ്രകാരം ഗുണം വരുന്നു, ഋതന്തമായതുകൊണ്ട് അവിടെ ഹൃസ്വമാകുന്നില്ലല്ലോ. ഋച്ഛത്തി ഋതാം പ്രകാരം ഗുണം വരുന്നു. തസ്താര ലുട്ടിൽ വരുമ്പം ഏ സൂത്രം വരുന്നു? വൃതോവ വികല്പമായിട്ട് ലുട്ടാണ് വരുന്നു, ദീർഘം വരുന്നു. അപ്പോ സ്തരിതാന്നും വരും, തരീത. അങ്ങനെ മൊത്തം എത്ര രൂപം? ലുട്ടിന് വികല്പമായിട്ട് ദീർഘം വരുന്നുണ്ട്, പരസ്യയോഗത്തിൽ രണ്ട്, ആത്മനിയോഗത്തിൽ രണ്ട്. പരസ്യം വരുന്ന യോഗത്തിൽ സ്തരിത ഈ വികല്പം എന്ന് പറയുന്നത് രട്ടിലും വരും. സ്തരിഷ്യതി സ്തരീഷ്യതി സ്തരിഷ്യതേ സ്തരീഷ്യതേ നാല് രൂപം എന്ന് വരുന്നു. വീട്ടിൽ വരുമ്പം തൃണാതു അങ്ങനെ മിഥുനങ്ങിന് ആത്മനിവാസത്തില് സ്ത്രീണീത ആശയങ്ങളിൽ സ്ത്രീ ആണ് യാസുട്ട് കിത്തായന്റെ സൂത്രം വരുന്നു. ധാതോഹോ ഇത്വം വിരവരം വന്നിട്ട് വരുന്നു. വിരവരം വേറെ സൂത്രം വരുന്നു ഹലിച്ച ദീർഘം വരും. ഇപ്പൊ എന്തുവരുന്നു തീര്യാത് ആത്മനിയോഗത്തിൽ വരുമ്പോ അടുത്ത സൂത്രം വരുന്നു ലിംഗ്സിച്ചോരാത്മനിയോഗദേശു വൃംഭ്യാം ഹൃദന്താച്ച പരയോഹോ ലിംഗ്സിച്ചോ വിട്ടുവാസ്യത്തങ്ങി വൃങ് ബ്രിഞ്ഞ് പിന്നെ ഹൃദന്തം അതിന്റെ പരത്തിലിരിക്കുന്ന ലിംഗിനും സിച്ച് എന്ന് വെച്ചാൽ ലുങ്ങിനും ആത്മനിയോഗത്തിൽ വികല്പമായിട്ട് എട്ട് വരും. ഇത് ലിംഗ് സിച്ചോ ഒരാത്മനുപദേശം. നേരത്തെ പഠിച്ച ലിംഗ് സിച്ചാവ് ആത്മനുപദേശം എന്താണ് അതിന്റെ പ്രവൃത്തി? അത് കിത്ത് വിരിക്കുന്നതാണ്. അതും ആത്മനിയോഗത്തിൽ തന്നെ ലിംഗിനും സിച്ചിനും. പക്ഷെ നിമിത്തം വേറെ. അവിടെ എന്താണ് നിമിത്തം? ഈ സമീപമായ ഹല്ല് വ്യത്യാസമുണ്ട്. ഇത് ലിംഗ് സിച്ചോരാത്മനിഷ്ഠ ചെറിയ വ്യത്യാസമാണ്, മാറിപ്പോകരുത്. ഇവിടെ വികല്പമായിട്ട് ഇട്ട് വരുന്നു. ഇട്ട് വരുമ്പോ ഇങ്ങനെ വരുന്നു സ്ത്രീ ഇട്ട് വന്നാൽ എന്തുവരും? സ്ത്രീ ഇട്ട് വന്നു ഗുണം വരും. തരി ശിഷ്ഠ ഇവിടെ എട്ടിന് വികല്പമായിട്ട് ദീർഘം വരാൻ സൂത്രം ഏത്? വൃതുവാ. പക്ഷെ നിഷേധിക്കുന്ന അടുത്ത സൂത്രം ന ലിംഗി. വൃത്ത ഇടോ ലിംഗി ന ദീർഘ. ഇവിടെ വൃത്തിന്റെ എട്ടിനെ ലിംഗിനേക്ക് വേണ്ടി മാത്രം. ലിംഗ് ലിംഗാണിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ദീർഘത്വം നിഷേധിച്ച തരിശിഷ്ഠ ലുങ്ങിൽ പരസ്യവിഭവത്തിൽ വരുമ്പോ എന്തു വരുന്നു? ആ ഇതിലിനി വരുന്ന പക്ഷം എന്താണ്? വരുന്ന പക്ഷത്തിൽ ഇട്ട് വരാത്ത പക്ഷമാണ് ഇനി വരുന്നത്. സ്ത്രീ ഇട്ട് വരുന്നില്ല, അസിച്ചിരിക്കുമ്പോ സൂത്രം വരുന്നു. ഉസ്ഛ എന്ന് പറയുന്ന സൂത്രം വന്നിട്ട് എന്തു വരുന്നു? കിത്താക്കുന്നു. കിത്തായി കഴിഞ്ഞാൽ പഴയ സൂത്രം വരും. ഏതാണ്? ഹൃദയ ധാത ഓയിത്വം വന്ന് രപരം വന്ന് ഹരിജ ദീർഘം വന്ന് സ്ഥീർഷിഷ്ട സ്ഥീർഷിഷ്ട ഇനി അഭിനവല്ലേ ഇപ്പൊ പറഞ്ഞത് അല്ലേ? ഇപ്പൊ പറഞ്ഞ അഭിനവല്ലേ തീർച്ചയിഷ്ടെന്ന് പറയുന്ന പരസ്മേതമാണ്. ഇനി ലുങ് ലുങ്ങിലെ പരസ്മേതം അവിടെ എന്ത് വരുന്നു? സ്ത്ര അവിടെ ഇട്ട് എങ്ങനെ വരും? അവിടെ വരുന്നു സിജിച്ച പരസ്യദേശം എന്നൊരു സൂത്രം വരുന്നു. സിജിച്ച പരസ്യദേശം എന്താ വിരിക്കുന്നത്? എന്താ നിഷേധിച്ചു? ദീർഘത്വം നിഷേധിച്ചു. സിജിച്ച എട്ട് വരും, പക്ഷെ സിജിച്ച പരസ്യദേശം എട്ടിന്റെ ദീർഘത്തെ എന്ന് വെച്ചാൽ വെറുതോവാ പ്രകാരം പ്രാപ്തമാകുന്ന എട്ടിന്റെ ദീർഘത്തെ നിഷേധിച്ചു. അപ്പോ എട്ട് വരും, ആ സ്ത്രീ എട്ട് സിച്ച്, ആ സ്ത്രീ എട്ട് സിച്ച് എട്ട് വന്നുകൊണ്ട് എന്ത് വരും? ഗുണമാണ് വരുന്നത്. പരസ്യവേദത്തിൽ സിജവൃത്തി പരസ്യവേദേഷു അസ്താരിഷു അസ്താരീഹി അസ്താരിഷ്ടം അസ്താരിഷ്ട സിജിത പരസ്യവിദേഷു ദീർഘത്വം നിഷേധിച്ചു. പക്ഷെ ഇവിടെ കിത്തില്ല, ഉച്ച കിത്തും ഇരിക്കുന്നില്ല. എന്തുകൊണ്ട്? ജലാദിയല്ല, ജലാദിയല്ലാത്തതുകൊണ്ട് വിധിക്കാൻ പറ്റത്തില്ല. വൃണ്ണാത്പര ജലാദിനെ ആത്മനേവതപര സിച്ച് കിത്ത്. അപ്പോൾ ഉച്ചയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വൃദ്ധി വന്ന് അസ്താരീ അങ്ങനെ വരുന്നു. അസ്താരിഷ്ട അസ്താരിഷ്ട. ഇനി ആത്മനിയോഗത്തിലാണെങ്കിലോ അവിടെ എട്ട് വരും. നിങ്ങിച്ചവ ആത്മനിവേദേഷ എന്താ വിധിക്കുന്നത്? നിങ്ങിച്ചവർ ആത്മനിവേദേഷ പറയുന്നത് പ്രദന്തത്തിന്റെ പരത്തിലിരിക്കുന്ന ആത്മനേയവതത്തിൽ. ഇപ്പൊ നമ്മൾ ഏത് രൂപ ചെയ്തത്? പരസ്യവേദം. നമ്മളിപ്പോ ചെയ്ത പരസ്യം ആത്മനേയവതത്തിലേക്ക് അടുത്ത് വരുന്നു. ആത്മനേയവതത്തിൽ വരുമ്പോഴത്തേക്ക് ഇട്ട് വികല്പമായിട്ട് വിധിക്കും. പരസ്യവേദത്തിലല്ലാതെ പരസ്യവേദത്തിൽ ഇട്ട് വരുന്നു. പക്ഷെ അവിടെ വരേണ്ട എന്താണ്? ദീർഘം. ഏത് സൂത്രപ്രകാരം? പക്ഷെ അതിനെ നിഷേധിച്ച ഏത് സൂത്രം? സിജയ പരസ്യം. പക്ഷെ അഭിനവത്തെ രൂപയുള്ളൂ. പിന്നെ നോക്കേണ്ടത് ആത്മനിയോഗത്തിലാണ്. ആത്മനിയോഗത്തിൽ വരുമ്പോൾ എന്തായാലും വിട്ടു വരുമ്പോൾ ഏത് സൂത്രം വരും? ലിംഗിച്ചോൻ ആത്മനിയോഗത്തേഷു വിട്ട് വികല്പമായിട്ട് വരും. വിട്ട് വികല്പമായിട്ട് വരുമ്പം ആ സ്ത്രീ ഇട്ട് സിച്ച് ത അവിടെ പിന്നെ ഗുണം വരാം. ഉച്ച പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ എന്തൊരു അസ്തരിഷ്ഠ അസ്തരിഷ്ഠ ലിംഗിച്ച ആത്മനിവേദേഷു പ്രകാരം എട്ട് വന്നു. ഇനി ഇതിന് വ്രൂതോവാ പ്രകാരം എട്ടിന് ദീർഘം വരും. അപ്പോ എട്ട് വരുന്നിടത്ത് തന്നെ രണ്ട് രൂപം, ഒന്ന് ഹ്രസ്വം ഒന്ന് ദീർഘവും. അപ്പോൾ അങ്ങനെ വരും അസ്തരീഷ്ഠ അസ്തരീഷ ഇനി ഇത് വരാത്ത പക്ഷം, എട്ട് വരാത്ത പക്ഷം എന്തുകൊണ്ട്? ലിംഗിച്ചോരാത്മന ഉപദേശം എന്ന് പറയുന്ന എട്ടിനെ വികല്പമായി വിധിക്കുകയാണ്. എട്ട് വന്നില്ലെങ്കിൽ സ്ത്രീ സിച്ചിരിക്കുമ്പോൾ ഏസൂത്രം വരും? ഉച്ച വന്ന് കിത്താക്കി അടുത്ത് എന്തുവരും? ഋഗതൈ ധാതു പ്രകാരം ഇത്തം വന്ന് രപരം വന്നു കഴിഞ്ഞാൽ ഏസൂത്രം വരും? ഹലിച. അപ്പൊ എന്തൊരു തീർ അസ്ഥിർസിച്ചത എന്തുവരുന്നു അസ്ഥിഷ്ട അസ്ഥിഷാദ ചെല്ലെങ്കിലും മൂന്ന് രൂപം ലിംഗ്സ്വരാത്മനി വിദേശപോൽപ്പാട്ടിട്ട് വിരിക്കുന്നു. ഇട്ട് വിരിക്കുമ്പോൾ വിരോധോപാപ്രകാര ഹ്രസ്വം ദീർഘവും വന്ന് അത് വരാത്ത പക്ഷത്തിൽ ഉസ്തകിത്വം വന്ന് ഹൃദയദ്ധാതവിത്വം വന്ന് രപരം വന്ന് ഹരിച്ച ദീർഘം വന്ന് മൂന്നാമത്തെ രൂപം. അടുത്ത് പരസ്യത്തിൽ രണ്ടു രൂപം പറഞ്ഞ പിന്നെ അസ്തരീഷ്യത് ബാക്കി അടുത്ത് വരുന്ന ക്രീന് ഹിംസ അത് ഇതുപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. ഇതിൽ വന്ന കാര്യങ്ങളെല്ലാം അവിടെയും വരും. അപ്പോ പോതിനഹർസ് വന്നിട്ട് കൃണാദി ആത്മനിയോഗത്തിൽ കൃ ദത്വം കൃ കൃ അഭ്യാസത്തില് ഉരത്തിൽ വരെ കാലാശേഷം ഗോസ്റ്റ് ചർത്വം ചക്ര നല്ലിരിക്കുമ്പോൾ എന്ത് വരുന്നു വൃക്ഷത്രീതാം ഗുണം വിവരം എല്ലായിടത്തും വൃക്ഷത്രീതാം വരുന്നു. ഇപ്പൊ എന്ത് വരുന്നു ചക്കാര ചക്കാര എല്ലായിടത്തും എന്തുവരുന്നു വൃക്ഷത്രീതാം ഗുണം വരും ചക്കാര ചക്കരതുഹു ചക്കരഹു ചകര ചകാര ചകര ആത്മനിയോഗത്തിൽ ചകരേ ചക്കരിജേ ചകരിഷേ ചകരാധേ ചകരിദ്വേ ചകരുഡ്വേ ചകരേ ചകരിവഹേ ചകരിമഹി. അടുത്ത് ലുട്ട് അവിടെ എന്തോരും ലുട്ടിൽ എന്താ വരുന്നത് വൃതോ വൃതന്തമാണെങ്കിൽ പഴയ സൂത്രങ്ങളെല്ലാം വരും. അപ്പൊ നാല് രൂപം വരും എങ്ങനെ കരുത കരുതാരോ അടുത്ത് കർണാതു ലങ് ആത്മനേവതം അക്രണാഥാംലിംഗ് ആശയല്ലെങ്കില് അവിടെ എന്ത് വരുന്നു? ഹൃദയത്ത് ഇത്തോരവരം ഹലിച്ച ദീർഘം വന്നിട്ട് കീരിയാദ് ആത്മനിവ തീരുമ്പോ എന്ന് വരുന്നു ലിംഗിച്ചവർ ആത്മനിവദേശ വികല്പമായിട്ട് ഇട്ടുവരുന്നു. എന്നാൽ ലിംഗി വന്നിട്ട് എന്ത് വരുന്നു? ലിംഗിലിട്ടിനെ ദീർഘത്തെ നിഷേധിക്കുന്നു. അപ്പൊ എന്ത് വരുന്നു? ക്രയില് ഗുണം വന്നു, ഗുണം വന്ന് കരിശിഷ്ഠ സ്വിച്ച് വരും. ഇനി ഇട്ട് വരുന്ന പക്ഷം ഇനി ആശയമില്ലെങ്കിൽ ആത്മനിയോഗത്തിന് ആത്മനിയോഗത്തില് കുട്ടീനെ നിഷേധിക്കുന്ന പക്ഷം കെട്ടിനെ നിഷേധിക്കുന്ന വർഷത്തിൽ ക്രൂ സീട്ട് സുട്ട് താന്നിരിക്കുന്നു. അവിടെ എന്ത് വരുന്നു? പുസ്തകിത്വം വിധിക്കുന്നു. ഹൃദയവിദ്ധാതവിത്ത് രവരം കലിജ ദീർഘമെന്ന് കീർഷിഷ്ട പിന്നെ ലുങ്ങില് പരസ്യോഗത്തിൽ എന്തുവരുന്നു? സിജിജ പരസ്യോദേഷു എന്ത് ചെയ്യുന്നു? സിജിച്ച പരസ്യോദേശം ഉണ്ടായിരുന്നു. വെറുതോ വാങ്ങിയെ നിഷേധിക്കുന്നു. അപ്പൊ എന്തുവരുന്നു? ആ സ്ത്രീട്ട് സുചിവൃതി പരസ്യോദേശം ആ കാരി അകാരിതകാരിഷ്ഠം അകാരിഷ്ഠം ഇത് ദീർഘത്തെ നിഷേധിക്കും. ഇനി ലിംഗിച്ച ആത്മനിഷ്പ്രകാരം എന്തുവരുന്നു? സ്വിച്ചിന് വികല്പമായി ഇട്ട് വരുമ്പോ ആയിട്ടിന് എന്തുവരുന്നു? വികല്പമായിട്ട് ദീർഘം വരുന്നു. അപ്പൊ എന്തുവരുന്നു? അകരീഷ്ഠ ഞെട്ട് ഹ്രസ്വമായിരിക്കുമ്പോ അകരിഷ്ഠ ലിംഗിച്ച ഒരു ആത്മനിവേദേഷു ഇട്ട് വരാത്ത വർഷം എന്തുവരുന്നു? പുസ്തകിത്വം വന്നു. ഹൃദയദ്ധാതവിത്വം ഹരിച്ച ദീർഘം അകീർഷ്ട അകീർഷാദ വൃഞ്ഞ് വരണേ ഇതുപോലെ തന്നെ എന്തുവരുന്നു? വൃണാദി ഇതും പ്രയോഗിക്കുന്നതാണ്. വൃണാദി വൃണാദി പ്രണീത ആത്മനിവതം പ്രണീതെ ലിട്ടിൽ വരുമ്പം വൃഞ്ഞാണ് ഓരോരുത്തരും മഹദാശേഷം അഭ്യാസത്തിൽ വൃക്ഷത്തിരുതാം പുനർലപനം ഒന്ന് വവാര അവരതുഹു അവരുഹു ഫ്ലൂട്ടിൽ വരുമ്പോ വൃതോരുന്നുണ്ട് അമ്ര നൻ ിട്ട് താ വരുമ്പം വരുന്നു എന്താണ് ലിംഗ്സിച്ച ആത്മന പരസ്യവിധം ആ പരസ്യവിധത്തിൽ വരുമ്പോ എന്താ വരുന്നു വൃ യാന്നിരിക്കുമ്പോ അവിടെ ഉദ്ദോഷ്ടി പൂർവസ് ഇപ്രകാരം എന്തോ വരും ഉത്തും വന്ന് രവരം വന്ന് ഹരിജ ദീർഘം വന്നിട്ട് ഓഷ്ടിയും പൂർവത്തിലാണെങ്കിൽ ഉത്തു വരും ഹൃദയധാതുവ അല്ല വരുന്നത് ഊര്യാദ് ഭൂര്യാദ് ഹരിച്ച ദീർഘം വന്നിട്ട് ഊര്യാദ് പ്രധാതുവിൽ വന്നു പൂര്യാദ് പ്ര മുമ്പ് വന്നാണ് ഊര്യാദ് ഊര്യാസ്താം ആത്മനിയോഗത്തില് വരുമ്പോ എന്ത് വരുന്നു ലിംഗ്സിച്ച അശ്വരാത്മനിവേഷു വികല്പമായിട്ട് ഇട്ട് വിരിക്കും ഇട്ട് വന്നു കഴിഞ്ഞാൽ ന ലിംഗി പ്രകാരം എട്ടിന് ദീർഘത്തെ നിഷേധിക്കും ഇട്ട് വരുന്ന പക്ഷത്തിൽ എന്ത് വരുന്നു ആ വരിശിഷ്ട അവിടെ ഇട്ട് വരാത്ത പക്ഷത്തിന് ഉദ്ദോഷ്ടി ഉറസി ഉത്തും വന്നിട്ട് ഊർഷിഷ്ട ഹലിച്ച ദീർഘം വന്ന് ഊർഷിഷ്ട ഇവരതിന്റെ ലുങ്ങില് എന്ത് വരുന്നു സിജ പരസ്യോദേശം വന്നിട്ട് എന്ത് ചെയ്യുന്നു എട്ടിന്റെ ദീർഘത്തെ വികല്പത്തെ നിഷേധിക്കുന്നു അപ്പോ ആ വരി അവാർഷീത് അവാരീത് അവാരിഷ്ഠം ആത്മനിയമത്തിലാണെങ്കിൽ എന്തോ ഏ സൂത്രം വരുന്നു, ആത്മനിവേഷത്തിൽ വികല്പമായിട്ട് ഇട്ട് വരും. ഇട്ട് വന്നാൽ ഹ്രസ്വവും ദീർഘവും രണ്ട് രൂപം വരും. അപ്പൊ എന്തോരുന്നു ഇട്ട് വരാത്ത വർഷത്തിലാണെങ്കിൽ ഉദ്ദോഷ്ടം രപരം അടിച്ച ദീർഘം വന്നിട്ട് ആ ഊർഷ്ഠ അപൂർഷാതാം അടുത്തെങ്കിലും നാല് രൂപം അവരിഷ്യാവതി അവരിഷ്യാമി അവരിഷ്യതി അവരിഷേതാ അവരിഷ്യന്ത അവരിഷ്യതാ അവരിഷ്യേതാ അവരിഷ്യതി അവരിഷ്യാവതി അവരിഷ്യാമി.